ഇവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട്. എന്താണ് മൗനഘനാമൃതാബ്ധി എന്നൊക്കെ പറയുന്നു. സമാധി ആനന്ദമാണ്. സമാധിയിൽ എവിടെ നിന്ന് ആനന്ദം വരുന്നു? സമാധിയിൽ ഭയങ്കര ആനന്ദമാണ്. ആനന്ദം യോഗികൾ പറയുന്നത് സാത്വിക വൃത്തി. സാത്വികമായ വൃത്തിയാണ് ആനന്ദമെന്ന്, ചിത്തവൃത്തി. അതുകൊണ്ടാണ് ആനന്ദം അനുഭവിക്കുന്നതെന്നാണ്. അതിന് ആത്മാവുമായിട്ട് ബന്ധമില്ല. എന്തുകൊണ്ട്? ആത്മാവ് നിർഗുണനാണ്. അപ്പൊ ആത്മാവിന്റെ ആനന്ദമെന്ന് എന്താ പറയുന്നത്? അത് ചിത്തത്തിന്റെ ആനന്ദമാണ് അനുഭവിക്കുന്നത്. അദ്വൈതികൾ ആചാര്യന്മാർക്കൊക്കെ പല പല അഭിപ്രായങ്ങളാണ്. ഇത് ഒരു അഭിപ്രായം വരാൻ വഴിയില്ല. കാരണം ഇതൊക്കെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളാകുമ്പോൾ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങളും അവരവരുടെ യുക്തികളും അവരവരുടെ സിദ്ധാന്തങ്ങളും പറയും. ആത്മാവ് തന്നെ ആനന്ദമാണ്, ആനന്ദസ്വരൂപമാണ്. ആത്മാവെന്ന് പറയുന്നത് എന്താണ്? സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. സത്തും ചിത്തം എന്ന് പറയുന്ന പോലെ തന്നെ അത് ആനന്ദമാണ്. അപ്പൊ സമാധി എന്ന് പറയുന്നത് ആ ഒരവസ്ഥ ആത്മാനന്ദത്തെ പ്രകടമാക്കുന്നു. അതിന്റെ അഭിവ്യക്തി അങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ആത്മാവ് വലിയൊരു പറയുന്നില്ല, ആനന്ദക്കടൽ പരന്നുപോൾ. അതൊക്കെ അങ്ങനെ വേണമെങ്കിലും അർത്ഥം പറയും. ആത്മാവ് തന്നെ സ്വയം ആനന്ദമാണ്, ആനന്ദത്തെ പ്രകടമാക്കുന്നു. സമാധി എന്താ പ്രകടമാക്കുന്നത്? സമാധിയിൽ എന്നവർ പറയുന്ന എന്താണ്? ഒരു ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ചിത്തവൃത്തി, അതിനാണ് പറയുന്നത് ബ്രഹ്മാകാര വൃത്തി. ആ വൃത്തി ആ ബ്രഹ്മാനന്ദത്തെ എന്ന് പറയുന്നു. ബ്രഹ്മാനന്ദം പരമസ്വരൂപം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ബ്രഹ്മാനന്ദത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ അത് ഒരു പക്ഷം എല്ലാരും അതിനോട് യോജിക്കുന്നില്ല. അപ്പൊ അത് ആനന്ദം അനുഭവിക്കാൻ പറ്റും, അളവറ്റ ആനന്ദത്തെ അനുഭവിക്കുന്നു. ആ അളവറ്റ ആനന്ദത്തെ സമാധിയിൽ അനുഭവിച്ചിട്ട് സമാധിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ആ യോഗി ആനന്ദത്തെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ യോഗിക്ക് ആനന്ദമാണ്. അതായത് യോഗി എന്നുണ്ട് അദ്വൈതികൾ എന്ന് പറയുന്നതാണ്. അവിടെ അദ്വൈതികളും യോഗികളാണ്. ഇവിടെ അദ്വൈതി ഇങ്ങനെ ആണ് സമാധിയിൽ നിന്ന് ഉണർന്നു വന്നിരിക്കുമ്പോൾ അയാളുടെ മുഖം അങ്ങേറ്റം പ്രകാശപൂർണമായി. അയാളുടെ മുഖത്ത് നോക്കിയാൽ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർവൃതി അറിയാൻ പറ്റും. വളരെ സന്തോഷവാനായി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ അനുഭവിച്ചത്? ഇവിടെ സമാധി. എന്താണ് സമാധിയെ സ്വീകരിക്കുമ്പോൾ അനുഭവം, അതായത് സാക്ഷാത്കാരം എന്ന് പറയുന്ന സമാധിയിലെ പറ്റും. അല്ല, എപ്പോഴും വ്യാഗ്രത്തിനും പറ്റും, പിന്നെ സമാധി പോകേണ്ട കാര്യമില്ല. സാക്ഷാത്കാരം വേണമെങ്കിൽ എവിടെ പോണം? സമാധി. സമാധി വിട്ടുകഴിഞ്ഞാൽ ആ സാക്ഷാത്കാരം പോയി. പക്ഷെ അത് സാക്ഷാത്കാരമായതുകൊണ്ട് തന്നെ ഉണർന്നിരിക്കുമ്പോൾ അതിനെ സ്മരിക്കാൻ പറ്റും. ഉണർന്നിരിക്കുമ്പോൾ സാക്ഷാത്കാരം പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ ലോകബോധമുണ്ട്, ലോകവ്യവഹാരമുണ്ട്, ശിഷ്യന് ഉപദേശം കൊടുക്കുന്നു, പല പ്രവൃത്തികളും ചെയ്യുന്നു, അപ്പോൾ ലോകത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണ്? ആനന്ദത്തെ ഇങ്ങനെ നമ്മൾ പാൽപ്പായസം കുടിച്ചിട്ട് ഹായ് എന്ത് രസം, എന്ത് ടേസ്റ്റായിരുന്നു എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ആത്മാനന്ദം അനുഭവിച്ചിട്ട് ഇങ്ങനെ ഉണർന്നു വന്നിട്ട് ഹായ് എന്ത് രസമായിരുന്നു ആത്മാനന്ദം, അത് ഓർക്കുമ്പം തന്നെ എന്തോരും ഭയങ്കര സന്തോഷം വരും, ബ്രഹ്മാനന്ദത്തിന്റെ സന്തോഷം. അതാണ് യോഗിയുടെ മുഖത്ത് കാണുന്നതാണ്. അപ്പൊ അങ്ങനെ അത് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിലൊന്നും താല്പര്യം വരത്തില്ല. ഈ പതഞ്ചല യോഗക്കാർ അല്ലാതെ പലതരത്തിലെ യോഗങ്ങളുണ്ട്, തന്ത്രമന്ത്ര യോഗങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഇത് പറയും. അവരും പറയും എന്താണ്, ഇങ്ങനെ തിരിച്ചു വന്നിട്ട് ആനന്ദത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇതൊക്കെ കളഞ്ഞിട്ട് വീണ്ടും സമാധാനത്തോടെ ആനന്ദം അനുഭവിക്കുന്നു. യോഗിയുടെ മുഖത്ത് നോക്കി അറിയാവുന്ന ആനന്ദം ഇങ്ങനെ തുളുമ്പിനിക്കുന്നതാണ് മുഖത്ത്. അതങ്ങനെയാണല്ലോ, നമ്മൾക്കൊരു സുഖം അനുഭവം ഉണ്ടായ അത് മുഖത്ത് പ്രതിഫലിക്കും. നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു തമാശയായിട്ട് ചിരിച്ചാൽ മുഖത്ത് പ്രതിഫലിക്കും. ആണെന്നവർക്ക് പറയാം ഇയാള് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഇത്രയും വലിയ ആനന്ദം, ആത്മാനന്ദം എന്ന് പറയുന്നത് സാധാരണയുള്ള ആനന്ദം പോലെയൊന്നുമല്ല. അത് പറയുന്നത് നാൽപ്പത് വാട്ടിന്റെ ബൾബിന് 1000 വാട്ടിൽ കറണ്ട് കടത്തിവിടും പോലെ എന്നാണ്. എന്ത് ചെയ്യും? ഈസായി. അതുപോലെ ഈ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം പൊട്ടി തകർന്നു പോകുന്നതാണ്. ബ്രഹ്മാനന്ദം താങ്ങണമെങ്കിൽ ഭയങ്കരമായ ശക്തി വേണം. അത്രയും വലിയ ശക്തിയുള്ളതിനെ ബ്രഹ്മാനന്ദത്തെ താങ്ങാൻ കഴിയും. അത് ചെറിയ വാട്ടല്ല, വലിയ വാട്ടാണ്. തകരാറിലായി പോകുന്ന അത്രയും വലിയ ആനന്ദം അനുഭവിച്ചാലും ഭയങ്കര ആനന്ദത്തിലായിരിക്കും സമാധി. ഇതൊക്കെ സമാധി ഉണ്ടെങ്കിലേ പറ്റും. ഇനി ഓർത്താലും അതങ്ങനെയായിരിക്കും. തീവ്രമായ ഒരു സ്മൃതി അനന്തമായി, ആ ആനന്ദത്തിലാണ് ഈ സംസാര ദുഃഖമെല്ലാം ഇല്ലാതാകുന്നത്, എല്ലാം ഇല്ലാതാകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഏറ്റവും വലിയ ആത്മാനന്ദത്തെ ഇങ്ങനെ സമാധി അനുഭവിച്ചവർക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൂടെ പാൽപ്പായസം കുടിച്ചാലൊന്നും ഒരു ടേസ്റ്റും തോന്നുന്നില്ല. നല്ല ഈ പനിയൊക്കെ പിടിച്ചവർക്ക് ശർക്കര വായു വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചുപിള്ളേർക്കൊക്കെ, കൊച്ചുപിള്ളേർക്കെല്ലാം പനി ആൾക്കാർക്ക് അവരെന്ത് ചെയ്യും? തൊപ്പിക്കളെ പറഞ്ഞ കയ്പ്പ്. എത്ര മധുരമാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ വലിയ മധുരം. അതെ, നമ്മള് സദ്യക്കൊക്കെ രണ്ട് മധുരം കിട്ടിയാൽ വലിയ മധുരമുള്ള ആദ്യം കഴിച്ചാൽ പിന്നെ ചെറിയ മധുരമുള്ള കഴിക്കാൻ ഒരു രസം തോന്നത്തില്ല. അതുകൊണ്ട് വിളങ്ങുമ്പോൾ എന്ത് ചെയ്യും, ചെറിയ മധുരം ആദ്യം വിളങ്ങും, പിന്നെ പിന്നെ പിന്നെ അവസാനമാണ് ഏറ്റവും വലിയ മധുരം വിളങ്ങും. അതുകൊണ്ട് ആൾക്കാർ പറയും ചെറിയ മധുരം കൊടുത്താൽ, വലിയ മധുരം കൊടുത്താൽ പറയും അതിപ്പോ വേണ്ട, അത് അവസാനം മതി, ആദ്യം ചെറിയ മധുരം വരട്ടെ. അപ്പം വലിയ മധുരം കഴിച്ചാൽ പിന്നെ ചെറിയ മധുരത്തിന് വില. അതുപോലെ ഈ ബ്രഹ്മാനന്ദം ഇങ്ങനെ സമാധിയിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ആനന്ദത്തിനോടും ഒരു താല്പര്യമില്ല, എല്ലാ ആനന്ദവും വളരെ തുച്ഛമായി അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഇനി ഒന്നും അനുഭവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് യോഗി എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും സമാധിയിലേക്ക്. അപ്പൊ ഇത് അതിന് മനസ്സിലാക്കേണ്ട കാര്യം, ആനന്ദമായാലും ശരി ജ്ഞാനമായാലും ശരി സമാധിയിലേ ഉള്ളൂ സാക്ഷാത്കാരം. ഉണർന്നു വന്നു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, സ്മൃതി ഓർമ്മ. സാക്ഷാത്കാരം വേണമോ പെട്ടെന്ന് അങ്ങോട്ട് പോകണം, എന്നിട്ട് തിരിച്ചു പറഞ്ഞു. അപ്പോ ഇവിടെ അങ്ങനെ അധിക സമയം ഇരിക്കത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ സമാധിയിൽ പോയും വരികയും പോയും വരികയും ചെയ്തുകൊണ്ടിരുന്ന നമ്മളിപ്പോ ഇവിടെ ശിവേരി നമ്മൾ നിരന്തരം വരികയും പോവുകയും ചെയ്ത വഴി നമുക്ക് ആരുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം, ഇരുട്ടത്താണെങ്കിലും ഇങ്ങോട്ട് കയറി വരും, വഴി പരിചയമാണ്. അതുപോലെ സമാധി നിരന്തരം ശീലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യും, പെട്ടെന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യും. മിനിമം അത്യാവശ്യം ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം ഒരു ശാലാണ്ടി പെരുപ്പോ മുന്തിരിങ്ങയോ ഒരു ശകലം പാല് രണ്ട് ചുവന്ന പഴമോ ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ ചേർത്ത് ഒരു പിടി വേറെ ഒന്നും വേണ്ട. അതുകൊണ്ടല്ലേ സ്വാമിമാർ പാലും പഴവും മാത്രം കഴിക്കുന്നു, കപ്പ ചക്ക ഇതൊന്നും കഴിക്കത്തില്ല. ഇതെല്ലാം കൂടെ ഇരുന്ന് ദഹിപ്പിക്കാൻ പറ്റില്ല. ഈ സമാധി ഇരിക്കുന്ന യോഗികൾക്ക് പ്രത്യേക ആഹാരമൊക്കെ ഉണ്ട്, അവര് നെയ്യ് ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ സാധനങ്ങൾ കഴിക്കും, പോഷകമുള്ള സാധനങ്ങൾ കുറച്ച് കഴിച്ചാൽ മതി. അല്ലാതെ നമ്മളാണ് പോഷകമില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ വാരി വലിച്ചിട്ടില്ല, ശരീരത്തിന് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചക്കയും കപ്പിയൊക്കെ തന്ന് വയറ് നിറയ്ക്കുന്നത്. യോഗിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു സകലം ഭക്ഷണം കഴിക്കും, വീണ്ടും സമാധിയിലേക്ക് പോകും, തിരിച്ചു വരും, പോകും, വരും. ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് എന്ത്, സഹജ സമാധി. എപ്പോഴാണ് സമാധിയിലേക്ക് പോകുന്നത്, എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും സമാധിയല്ല, സമാധി സഹജമായി എന്ന് പറഞ്ഞാൽ സാറിന് ഒരാൾ ഒരുപാട് പരിശ്രമിച്ച് ആസനവും പ്രാണായാമവും എല്ലാം ചെയ്ത് കഷ്ടപ്പെട്ട് സമാധിയിലെത്തിച്ചേരുന്നു, പെട്ടെന്ന് തിരിച്ചു വരുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വളരെ പ്രയാസപ്പെട്ടാണ്. ഇതങ്ങനെയല്ല, വളരെ പെട്ടെന്ന് തന്നെ താൻ സമാധിയിൽ നിന്ന് സങ്കല്പിച്ചാൽ മതി സഹജമായിട്ട് എവിടെ പോകും, സമാധി വീണ്ടും അതുപോലെ തിരിച്ചു വരും, വീണ്ടും അങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ തന്നെ സഹജ സമാധി എന്ന് പറയും. ഇതാണ് സമാധിയെ കുറിച്ച് പറഞ്ഞത്. ഇതൊക്കെ വ്യക്തിനിഷ്ഠമാണ്, ഒരാൾക്കുള്ളത് പോലെ വേറൊരാൾ കാണാൻ പ്രയാസം. സമാധിയുടെ ഏറ്റവും വലിയ ആളായി പറഞ്ഞിരിക്കുന്നതാണ് അവരെ രാമകൃഷ്ണദേവൻ. രാമകൃഷ്ണദേവന്റെ സമാധി ഇതുപോലെയാണ്, സഹജ സമാധി. ആരെങ്കിലും ഒരു പാട്ട് പാടിയ ഉടൻ തന്നെ എന്ത് ചെയ്യും? സമാധി, സമാധിയാണ്. പിന്നെ ലോകമൊന്നും അറിയുന്നില്ല, പ്രപഞ്ച ബോധമൊന്നുമില്ല. ചിലപ്പം സമാധിയിൽ നിന്നും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചു വരും. പിന്നെ രമണമഹർഷിയെ കുറിച്ച് സമാധിയെ കുറിച്ച് പറയും. രമണമഹർഷി ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, സമാധി പോകുന്നു വരുന്നു ഇതൊന്നും ആർക്കും അറിയാൻ വയ്യ, മിണ്ടാതെ ഇരിക്കും. അത്രേ ഉള്ളൂ, ചിലപ്പോൾ സംസാരിക്കുകയും ചെയ്യും. അതാണ് ഈ മിണ്ടാതെയുള്ള ഇരിപ്പ് സഹജ സമാധി എന്ന് പറയും. പക്ഷെ രാമകൃഷ്ണദേവനെ പോലെ ഇങ്ങനെ കണ്ണടയ്ക്കുക, അപസ്മാര രോഗികളെ പോലെ കണ്ണിങ്ങനെ മേലോട്ട് ഇങ്ങനെ ആവുക. കൃഷ്ണമണി രണ്ടും ഇങ്ങനെ ചെറുകുന്ന പരിപാടി അതൊന്നുമില്ല. രാമകൃഷ്ണദേവൻ അങ്ങനെയൊക്കെ ഉണ്ടാകും. കൃഷ്ണമണി അങ്ങ് മേലോട്ട് പോകും, എന്നാ കണ്ണ് തുറന്നിരിക്കും. കണ്ണിന് വിരലുകൊണ്ട് തൊട്ടതല്ല, കണ്ണിന്റെ പോള അടയത്തില്ല. നമ്മളിങ്ങനെ ഇടുന്ന ആരെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണ്ണടഞ്ഞു. മറ്റങ്ങനെയൊന്നും അടയത്തില്ല. അങ്ങനെ അതൊരു സമാധി. അതാണ് പറഞ്ഞത്, ഈ സമാധി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ഇപ്പൊ രാമകൃഷ്ണ ഇങ്ങനെ സമാധി ഇരുന്നെന്ന് വിചാരിച്ചു, കണ്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരിങ്ങനെ ഇരുന്നു കണ്ണടഞ്ഞു. ഒരു ഈച്ച പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ കണ്ടുപെട്ടു. അതാണ് എന്റെ വ്യത്യാസം. എല്ലാവർക്കും അതുപോലെ സംഭവിക്കില്ല, ചില വ്യക്തികൾക്കാണ് സംഭവിക്കുന്നത്. അത് ഹിസ്റ്റീരിയ എന്നൊരു നമ്മൾ കണ്ടു, എപ്പിലെപ്സി ഒക്കെ വരുന്നവരെ കണ്ടിട്ടുണ്ട്. എപ്പിലെപ്സി വരുന്നവരിങ്ങനെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണിങ്ങനെ മേലോട്ട് തിരിയും, ചെറിയിരിക്കും, കണ്ണിങ്ങനെ പകുതി തുറന്നിരിക്കും, ബാഹ്യബോധം കാണത്തില്ല. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ബാഹ്യബോധത്തിലേക്ക്. അപ്പൊ ഇത് മനുഷ്യശാസ്ത്രത്തിലൊക്കെ ഇതിനൊക്കെ വേറെ വേറെ വ്യാഖ്യാനങ്ങളാണ്. അവര് സമാധിയായിട്ടൊന്നും ഇതിനെ അംഗീകരിക്കുന്നു. ഇത് അവര് പറയൊരു മൈൽഡ് ആയിട്ടുള്ള എപ്പിലെപ്സി എന്ന് പറയും, ചെറിയ രീതി വരുന്നതാണ്, വലിയ തീവ്രമായിട്ടുണ്ട്, പൂർണമായും കൺട്രോൾ പോകുന്നില്ല. അങ്ങനെ അങ്ങനെയൊക്കെ അവർ പറയും. അത് അവരുടെ ഒരു ശാസ്ത്രം, പല ശാസ്ത്രങ്ങളും. സാധാരണഗതിയിൽ ഇങ്ങനെ എപ്പോഴും പോയി ഒന്ന് ഉണ്ടിരുന്ന അതിനെ സഹജ സമാധി എന്ന് പറയും. അവിടെ ഒരാള് സമാധി എന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ ആനന്ദം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ അനുഭവമാണ്, വേറൊരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. അയാളെ അനുഭവിച്ചത് തന്നെയാണ്, വെറുതെ പറയേണ്ട കാര്യമില്ല. ഇവിടെ അദ്വൈതികൾ പറയുന്നത് ഈ സമാധി എന്ന് പറയുമ്പോൾ അവിടെ അന്ധകരണ വൃത്തിയുണ്ട്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൃത്തി, ബ്രഹ്മത്തെ അറിയുന്ന ബോധം എന്നാണ് വൃത്തി. ഇതെന്താ ചെയ്യുന്നത്? ഇതവിടെ ഈ ലോകത്തിനെല്ലാം കാരണമായിരിക്കുന്നു. അജ്ഞാനത്തെ ഇത് നശിപ്പിക്കുന്നു. വൃത്തി വൃത്തി അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അവിടെ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. ആത്മാവിനെ ആർക്കും പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല, ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. അപ്പോ ആത്മബോധം എന്ന് പറയുന്നത് എന്തിനാണ്? വൃത്തിയാണ് ആത്മബോധം എന്ന് പറയുന്നത്. ഈ സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മാവ് തന്നെ. അതിന് ബ്രഹ്മാകാരവൃത്തി, അഖണ്ഡാകാരവൃത്തി എന്നൊക്കെ പറയും, അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സമാധിയിരിക്കുന്ന അല്ലെങ്കിൽ ധ്യാനം പരിശീലിക്കുന്ന, അഹംബ്രഹ്മാവസ്ഥയിൽ നിന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം ധ്യാനിക്കുന്ന ഒരാളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? വൃത്തിയുണ്ടോ? വൃത്തിയുടെ പ്രത്യേകത എന്താണോ? ഇപ്പൊ അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി ഞാൻ ധ്യാനിക്കുകയാണ്. അപ്പൊ ഇതൊരറിവാണല്ലോ, അഹം ബ്രഹ്മാസ്മി ഞാൻ അറിയരുത്. ഇനിയൊരു വൃത്തി വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇത് പരോക്ഷമായ വൃത്തിയാണ് എന്നാ പറയുന്നത്. സമാധി എന്ന് പറയുമ്പോഴോ അപരോക്ഷ വൃത്തി വരും, അതിന് സമാധിയുടെ ആവശ്യം വരും. അല്ലാതെ നിങ്ങൾ എത്ര തവണ അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു അപരോക്ഷ വൃത്തി ഉള്ളിലുണ്ടാവണം. അതിനാണ് ബ്രഹ്മബോധോദയം എന്ന് ഇവിടെയും പറയും. ബ്രഹ്മബോധോദയം, ബ്രഹ്മബോധോദയം അത് അപരോക്ഷ വൃത്തിയാണ്. അത് ദീർഘകാലം ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്തിരിക്കുമ്പോ ഒരു അപരോക്ഷ വൃത്തി ഉണ്ടാകും. പരോക്ഷ വൃത്തി പോയിട്ട് അവിടെ അപരോക്ഷ വൃത്തി ഉണ്ടാകും. അപരോക്ഷ വൃത്തി എന്ന് പറയുന്നത് ഉണ്ടായാലേ പറ്റും. എന്തുകൊണ്ടത്? ഞാൻ ഈ ശരീരമാണെന്നറിയുന്നു, ഞാൻ ആത്മാവിനെ അറിയുന്നില്ല, അജ്ഞാനം, അതൊക്കെ എനിക്ക് അപരോക്ഷമാണ്. ഈ പ്രപഞ്ചം, ശബ്ദസ്പർശ രൂപ രസബന്ധങ്ങളെല്ലാം എനിക്ക് എന്താണ്? അപരോക്ഷമാണ്. ഇത് ഞാൻ പ്രത്യക്ഷമായെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒറ്റയടിക്ക് പോകണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, കാണാതിരിക്കും. ശരി, കണ്ണടച്ചിരുന്നാ കാണാതിരിക്കും, പക്ഷെ മനസ്സിൽ കാണുമല്ലോ. കേൾക്കാതിരിക്കുക, അത് വലിയ പ്രയാസമാണ്. കണ്ണടച്ച കാണാതിരിക്കാം, കേൾക്കാതിരിക്കുക എന്ത് ചെയ്യും? സൗണ്ട് പ്രൂഫ് ആയ മുറിയിരിക്കണം. ഒരു സൗണ്ടും കേൾക്കാതെ, എന്നാലും ഒരു സൗണ്ടും കേൾക്കാതിരിക്കാൻ പ്രയാസമാണ്. എന്തെങ്കിലുമൊക്കെ ശബ്ദം ഒരു സൗണ്ടും കേൾക്കാതിരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സൗണ്ടില്ലാത്ത മുറിയിൽ നിന്ന് ഒരു ചെവിയിൽ ഇങ്ങനെ കൈവച്ചു കഴിഞ്ഞാൽ ഫോണിന്റെ ശബ്ദം കേൾക്കും. അപ്പോ ഒരു ശബ്ദം കേൾക്കാതിരിക്കുക പ്രയാസം. അതുപോലെ ഇതൊന്നും കേൾക്കാതിരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതി പ്രയാസമാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് അജ്ഞാനമാണ്. അജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനാഭാവമല്ല, ഒരു കട്ടി പിടിച്ച അജ്ഞാനം, ഭാവരൂപത്തിലുള്ള അജ്ഞാനം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്നതിനെ അപ്രത്യക്ഷമാക്കാൻ പറ്റത്തില്ല. അത് അപരോക്ഷ ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിക്കാതെ, അതിനാണ് സമാധിന്റെ ജ്ഞാനം വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് സമാധി പോയിട്ട് ഇതിനെല്ലാം മറയ്ക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ അഖണ്ഡാകാര വൃത്തി ഉണ്ടാകണം. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന കട്ടിയുള്ള അജ്ഞാനം, ഭാവരൂപത്തിലുള്ള അജ്ഞാനവും, ചില അനുവചനീയ അജ്ഞാനവും പറയും. എന്തായാലും ശരി, അങ്ങനെ ഒരു സാധനമുണ്ട്, അതിനെ ഇതങ്ങ് നശിപ്പിക്കും. ഈ അഖണ്ഡാകാര വൃത്തി അത് നശിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ഇതെല്ലാം അതിന്റെ കാര്യമായതുകൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യും? പോയി. ഇപ്പൊ അപരോക്ഷമായ ഈ ഭ്രാന്തി മാറണമെങ്കിൽ അപരോക്ഷമായ ജ്ഞാനം വേണം. അപരോക്ഷമായ ജ്ഞാനം എന്ന് പറയുന്നത് സമാധിയിലും ഉണ്ടാകും. സമാധിയിലുണ്ടാകുന്ന അപരോക്ഷമായ ജ്ഞാനത്തിനാണ് എന്ത് പറയുന്നത്? ബ്രഹ്മാകാരവൃത്തി. സമാധിയിൽ ബ്രഹ്മാകാരവൃത്തി ഉണ്ടാകുന്നു. ബ്രഹ്മാകാരവൃത്തി അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അജ്ഞാനം നശിപ്പിച്ച ദേഹാത്മബുദ്ധി ഉൾപ്പെടെ എല്ലാം പോകുന്നു. പിന്നെ അവിടെ കേവലം എന്താ ശേഷിക്കുന്നത്? ബ്രഹ്മാകാരവൃത്തി. പക്ഷെ ബ്രഹ്മാകാരവൃത്തി എന്ന് പറയുന്നതും അന്ധകരണ പരിണാമമായോണ്ട് അത് നിൽക്കത്തില്ല. അതും എന്ത് ചെയ്യും? ഇപ്പൊ യോഗി നിരന്തരം അഭ്യാസത്തിൽ ഇരിക്കുന്നുണ്ട്, അത് നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും. യോഗി ഈ അഭ്യാസത്തിൽ തന്നെ ഇതുണ്ടായത് വീണ്ടും നശിക്കും, വീണ്ടും ഉണ്ടാവും, വീണ്ടും നശിക്കും, വീണ്ടും ഉണ്ടാവും. ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര കാലം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു? അത്രയും കാലം എന്താണ്? സമാധി. അത്രയും കാലം സമാധിയാണ്. ഉള്ളിലാണ് അഖണ്ഡാകാരവൃത്തി ഉണ്ടാകുന്നു, നശിക്കുന്നു, ഉണ്ടാകുന്നു. അപ്പൊ അത് ഉണ്ടാകുന്നു, നശിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല. അതുകൊണ്ട് ഈ ഉണ്ടാകാൻ നശിക്കുക, ഉണ്ടാകാൻ നശിക്കുക എന്ന് വെച്ചാൽ ഏകരൂപത്തിലിരിക്കും, ഏകാകാരത്തിലിരിക്കും, ഒരേ രൂപത്തിലിരിക്കും. എത്ര കാലം അങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമാധി ബലം പോലെ ഇരിക്കും, അഭ്യാസ ബലം പോലെ. അങ്ങനെ കുറേ സമയം ഇരുന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് കൂടുതൽ സമയം സമാധി ഇരിക്കാൻ പറ്റും. എന്നിട്ട് ഇതങ്ങ് നിൽക്കുന്നു, ഈ പ്രവാഹം നിന്നു കഴിഞ്ഞാൽ ഉടനെ ബാഹ്യലോകത്തേക്ക് വരും. അതാണ് ജാഗ്രത. അപ്പൊ സമാധി എത്ര സമയമെന്ന് തീരുമാനിക്കുന്ന അയാളുടെ സംസ്കാരമാണ്. അയാൾ അഭ്യാസം കൊണ്ട് തുടർച്ചയായി എത്ര സമയം അയാൾക്ക് ഈ ബ്രഹ്മാകാര വൃത്തിയെ നിർത്താൻ പറ്റുമോ അത്രയും സമയം ഒരാൾക്ക് സമാധി നിർത്താൻ പറ്റും. അത് വൃത്തിപ്രവാഹമാണ്. പക്ഷെ അത് നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് വരുന്നു? വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഇതുവരെ നല്ല സുഖത്തിലാണ് ഇതെന്നത്, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ബ്രഹ്മത്തെ അനുഭവിച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. പിന്നെ അയാൾ ഉണർന്നു കഴിഞ്ഞാൽ എന്ത് പറയും? അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. ഇപ്പോഴത് മാത്രമേ പറയത്തുള്ളൂ. എന്തുകൊണ്ട്? ഇതൊക്കെ ഒരു കഥ പോലെ കേട്ടോണ്ടിരിക്കണം. കണ്ടോ, ഈ കഥയുടെ പേരാണ് എന്ത് കഥ? സമാധിക്കഥ. കഴിയുമെങ്കിലേ സമാധി ഇരിക്കണം. ഇരുന്ന എങ്ങനെയൊക്കെ ആയിരിക്കും? എങ്ങനെയൊക്കെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് നേരത്തെ പറഞ്ഞു തന്നു എന്നുള്ളത്. ഇതുവരെ വിവരണം. ഇതുപോലെ സമാധിയെ കുറിച്ച് പല വിവരണങ്ങളും ഉണ്ട്.